ഗുരുവിൻ്റെ ഷഷ്ടി പൂർത്തിയപ്പോഴാഘോഷിച്ചത്? ഷഷ്ടി പൂർത്തി ആഘോഷം. ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണെന്നാണ്, ആണോ? ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ. അതുവരെ ആശാനെ സംബന്ധിച്ച് ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഈ പതിനാറിലെ ഷഷ്ടി പൂർത്തി എന്ന് പറയുന്ന ഒരു വലിയ ഗംഭീര പരിപാടിയായിരുന്നു. വഞ്ചിയൂർ കെട്ടിടം ഉണ്ടാക്കി, സ്ഥലം വാങ്ങി. ഇന്നത്തെ ഷഷ്ടി പൂർത്തിയിൽ തിരുവനന്തപുരത്തെ എല്ലാ പ്രമുഖന്മാരും പങ്കെടുത്തു. ദിവാൻ എ ആർ രാജരാജവർമ്മ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അങ്ങനെ എല്ലാവരും പങ്കെടുത്ത് അവിടെയൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു. അവിടെ ഇവരെയൊക്കെ സ്വീകരിച്ചതും മാലയിട്ടതും എല്ലാം ആശാനാണ്. ആശാന്റെ സ്വാധീനത്തിൽ അവരെല്ലാം ആയി പങ്കെടുത്തത്. ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് അസൂയ മൂത്ത്. പുറത്തുള്ളവർക്കൊന്നുമല്ല, സമുദായത്തിൽപ്പെട്ടവർക്കല്ല. പിന്നെ ആശാൻ എങ്ങനെ ഒതുക്കണമെന്നായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ആശാന സെക്രട്ടറി സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടി വന്നതും. അതിൽ അഴിമതി ആരോപിച്ചു, അതിൽ പണം പിരിച്ച് ആശാൻ വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ ഒരു മഹാനെ അധിക്ഷേപിച്ചു. അപ്പൊ പിന്നെ ആശാൻ എന്നിട്ട് ഗുരുവിനെ അവിടെ കൊണ്ടുപോയി ആ കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ തോണ്ടിച്ചു കാണിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഫൗണ്ടേഷൻ ഇല്ലെന്ന്, പൈസയൊക്കെ ആശാൻ തിന്നെന്ന് പറഞ്ഞു. അവസാനം ഒരു തോണ്ടി നോക്കുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. ഫൗണ്ടേഷൻ എല്ലാ കെട്ടിടം നിൽക്കുമോ? ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ വിടത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഗുരുവിൻ്റെ ഈ ജന്മവർഷം ഇതും ഈ ഒരു മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കിയതാണ് ആശാനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി. ആശാൻ ഇങ്ങനെ വളരെ ആഘോഷപൂർവം ഷഷ്ടി പൂർത്തി ആഘോഷിച്ചപ്പോ അതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, അതല്ല വർഷമെന്ന് പറഞ്ഞു. പിന്നെ ഗുരുദേവന്മാരോടും എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കാൻ ആൾക്കാരും മിടുക്കന്മാരാണല്ലോ. അപ്പൊ ആ ഷഷ്ടി പൂർത്തി ഒന്നുമല്ലാതാക്കുക. ആ മൊത്തം ആ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പറഞ്ഞ് ഗുരു ജനിച്ചത് അപ്പോഴല്ല, അതിന് പല പല യുക്തികളും. അതുവരെ വിവാദമില്ലാതിരുന്ന ഒരു കാര്യമാണ്. അത് ആശാനെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതിൽ ശിവേരിയുടെ സ്വാമിമാരും പെട്ടുപോയി. പെട്ടുപോയിച്ച പിന്നെ അവർ ജ്യോത്സ്യനെ കാണാനും തിരുത്താനും പിന്നെ അവർ ഇത് പറഞ്ഞു. ആശാൻ പറഞ്ഞത് തെറ്റല്ല എന്ന് മാറ്റിയാണ് ഇപ്പോ ഇവിടെ ഏത് വർഷവും അംഗീകരിച്ചിരിക്കുന്നത്. ആശാൻ പറയുന്നത് ഒരു വിവാദം ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ വിവാദമാക്കി വലുതാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആശാൻ പറഞ്ഞ് അംഗീകരിച്ച എന്താ പറഞ്ഞു? മറ്റാരെങ്കിലും പറഞ്ഞാലും അതുപോലെയല്ലേ ഉള്ളൂ. ഇനി വേറെ ആളാണ് പറയുന്നത് 54, വേറെ ആൾ പറയുന്നത് 53. ഇത് എന്ത് പറഞ്ഞാലും ഇത് വിവാദമാണല്ലോ. അപ്പോ ഇത്രയും ആഘോഷപരമായി ഷഷ്ടി പൂർത്തി ആഘോഷിച്ചിട്ട് ആ വർഷം ആശാൻ അംഗീകരിച്ചിരുന്നെങ്കിൽ എന്താ നഷ്ടം? എന്താ വരുന്നത്? ഇനി ആർക്കും അറിഞ്ഞുകൂടെങ്കിൽ തന്നെയും അതായിരുന്നു ഏറ്റവും യോഗ്യമായൊരു വർഷം. ആശാൻ ജീവചരിത്രത്തിൽ എഴുതുകയും ചെയ്തു. പക്ഷേ ആശാനോടുള്ള വ്യക്തി വിദ്വേഷം കൊണ്ട് അതും തെറ്റാണെന്ന് പറഞ്ഞ് പിന്നെ സ്വാമിമാരൊക്കെ എൻ്റെ പുറകെ പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് 55 ആക്കി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഗുരുവിന്റെ ജന്മവർഷം ഒരു വിവാദം ഇക്കൊണ്ട് ചാടിക്കണമെന്നുള്ളത് അതുകൊണ്ട് എന്ത് പ്രയോജനം, ആർക്കെന്ത് പ്രയോജനം ഉണ്ടായി? 55 എന്ന് പറഞ്ഞ ഇവിടെ ആർക്കെങ്കിലും അറിയാമോ 55 ആണോ? ആർക്കറിയാം? വെറുതെ ഒരു മഹാത്മാവിന്റെ ജന്മവർഷത്തെ വിവാദത്തിലാക്കുക, വ്യക്തി വിരോധങ്ങൾ കൊണ്ട്. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഒരു കാര്യം സാധിച്ചു. ഇന്ന് പല അഭിപ്രായമായി പറഞ്ഞ പോലെ പി എസ് സിക്ക് 56 എന്നും 55 എന്നും ചോദിച്ച ആൾക്കാർ എന്ത്, രണ്ടെഴുതിയാലും ശരിയാ, ഒന്ന് മാത്രം ശരി. ഇപ്പൊ ശിവഗിരി അംഗീകരിച്ചാണ് ശരിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആശാൻ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റെന്ന് ആർക്ക് പറയാൻ പറ്റും? അത് ശിവഗിരി 55 ആക്കിയോണ്ടാണ്. ആശാനെ അംഗീകരിച്ചാൽ ആർക്കാ എന്ത് നഷ്ടം വരുന്നത്? ഒരു ജന്മവർഷം ഒരു വിവാദമില്ലാതെ പോയതേയല്ലോ. ആശാനെ മോശമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജന്മവർഷത്തെ വിവാദത്തിൽ വിളിച്ചു. ബാക്കി എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ആശാൻ ജീവചരിത്രം എഴുതി അത് ആഘോഷിച്ചു. അവിടെ അത് അവസാനിപ്പിക്കേണ്ടതില്ലേ? എന്നാ ഇന്ന് ഈ പ്രശ്നം വന്നു വരുന്നു. ഇങ്ങനെ പല അഭിപ്രായങ്ങളുടെ പല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തി വിദ്വേഷങ്ങളുമുണ്ട്, ഇതിനൊക്കെ ഇങ്ങനെ കുളമാക്കുക. പണ്ടേ ഉള്ള ഒരു പരിപാടിയാണ് എല്ലായിടത്തും ഉണ്ടത്. ശിവരിയിലോ ഇതിലോ മാത്രമല്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഉള്ള കാര്യം തന്നെ. പക്ഷെ അതൊരു വ്യക്തി വിരോധം കൊണ്ട് ഇങ്ങനെ വായിച്ചപ്പോൾ എന്തായി? ഗുരുവിന്റെ ജന്മവർഷം വിവാദത്തിൽ, അതുപോലെ ഒരു തീരുമാനമില്ലാത്ത രീതിയിലായി. ശിവഗിരി വന്നംഗീകരിക്കുന്നു, വേറെന്ന് പറയുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആശാൻ പറഞ്ഞ അങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതിയായിരുന്നു. അതെന്റെ സന്ദർഭീയമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോൾ ഇത് വെറുതെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ഒരു വിവേദം ഉണ്ടാക്കി ഇവിടുത്തെ കുറെ സ്വാമിമാരും അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നു. അതിപ്പോ ഗുരുദേവൻ ആരോടുള്ള എന്തെല്ലാം പറയുന്നു, ഗുരുദേവന്റെ ഭാഷ, അതിന്റെ അർത്ഥം അല്ല. 17-ാമത്തെ വയസ്സ് വരെ ഗുരുവിന്റെ അടുത്ത് താമസിച്ചിരുന്ന ആശാൻ ഗുരുദേവനോട് ചോദിക്കത്തില്ല? അതൊന്നും ആലോചിക്കാത്ത എന്ത്? പിന്നെ ആരോടോ പറഞ്ഞു ഷഷ്ടി പൂർത്തി കഴിഞ്ഞു. ആരോട് പറഞ്ഞു? എവിടെ വെച്ച് പറഞ്ഞു? എത്രാം തീയതി പറഞ്ഞു? ഇതിനൊക്കെ വല്ല രേഖയുണ്ടോ? ഇത് പറയുന്ന പോലെയാണോ? ഒരാൾ വന്ന് പറയണോ ആ സ്വാമിയെ കുറിച്ച് നാട്ടുകാരോ അതും ഇതുമൊക്കെ പറയുന്നു? ഏത് നാട്ടുകാർ? ഏത് നാട്ടുകാർ? ഈ പറയുന്നതെന്ന് തന്നെ പറയുന്നത് മനസ്സിലായോ? ഇവനാണ് പറയുന്നത്. എന്നിട്ട് നാട്ടുകാരങ്ങനെയൊക്കെ പറയുന്നു. ഏതാ നാട്ടുകാരെ? ഇവൻ തന്നെ. അതുപോലെ ഈ ഷഷ്ടി പൂർത്തി എന്ന് കഴിഞ്ഞു പോയെന്നൊക്കെ പറയുന്ന ആരാ? ഈ പറഞ്ഞവൻ തന്നെയാ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് പറയാണ്. അവരുടെയൊക്കെ ഒരു ലക്ഷ്യമുള്ളു എന്താണോ? ആശാനെ മോശക്കാരനാക്കുക, ആശാൻ ചെയ്ത മുഴുവൻ അബദ്ധം ഒന്നും വരുത്തുക. അവന് ഒടുവിൽ ആശാന് SNDP രാജിവെക്കേണ്ടി വന്നു. അവര് വിജയിച്ചു ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അങ്ങനെ വന്നാണ്. അതുകൊണ്ട് ഒരാവശ്യമില്ലാതെ ഇതിനൊക്കെ ഒപ്പം സ്വാമിമാരും ചെന്ന് ചാടിപ്പോകുന്നു എന്നുള്ള കഷ്ടം. ഇത് ഈ 55 ഒക്കെ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ജാനസ്വാമിയുടെയൊക്കെ കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? എങ്ങനെ? അദ്ദേഹം ഏത് എപ്പോഴത് അംഗീകരിച്ച്? നിങ്ങൾ വന്നത് ഇന്നാളല്ലേ? നിങ്ങളുടെ കാര്യം ആര് ചോദിച്ചു? നിങ്ങൾ വന്നപ്പോ ഇവിടെ ശിവഗിരിയിൽ എന്നാണ് അങ്ങ് അംഗീകരിച്ചത്? എനിക്ക് വന്ന് ആ സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിക്കണം. സ്വാമി പറഞ്ഞാൽ എന്റെ രേഖ കൂടെ ഹാജരാകാൻ പറയുന്നു. ചോദിക്കുകയും വേണം, അതിന് രേഖ വല്ലതും ഉണ്ടോ എന്നുകൂടെ ചോദിക്കുക. ഞാൻ പറഞ്ഞാൽ ഞാൻ ചോദിക്കും, രേഖ കൂടെ കാണും. സ്വാമി ഏത് വർഷം അംഗീകരിക്കുന്നത്? 55. ശിവഗിരി അംഗീകരിച്ചത്? അതിന് പറയാൻ പറ്റില്ലല്ലോ. ഇവർ മഠം അങ്ങനെ ഒരു തീരുമാനം പാസ്സാക്കി, പിന്നെ ഇനി ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അത് ഈ അതിന് പറയുന്ന ഇതാണ് ചട്ടൻ സമയമാണ് 2 വയസ്സുള്ള ഇതൊക്കെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒരാളുടെ പ്രായം പിന്നെ അങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നത്. ചട്ടമ്പി സ്വാമി 2 വയസ്സ് മൂപ്പുള്ളതുകൊണ്ട് ഗുരുവിന് 2 വയസ്സ് ഇളപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്തെങ്കിലും കണക്കാണോ? ഇതിനൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അത് ആർക്കും പറയാമല്ലോ. ചട്ടമ്പി സ്വാമി പറഞ്ഞു 2 വയസ്സ്. ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞു? ആരോട് പറഞ്ഞു? എവിടെ വെച്ച് പറഞ്ഞു? ഇനി 2 വയസ്സെന്ന് പറഞ്ഞോ അതോ 3 വയസ്സെന്ന് പറഞ്ഞോ? ഇനി 5 വയസ്സെന്ന് സ്വാമി പറഞ്ഞാലോ? വെറുതെ ഇങ്ങനെ ആയുധ തപ്പിയുമൊക്കെ കിട്ടാത്ത കാര്യങ്ങളാണ്. അത് വെച്ചും കൊണ്ട് വെറുതെ ഇങ്ങനെ പിന്നെ കുറെ എന്താണ് തല്ലിപ്പൊളി ജ്യോത്സ്യന്മാരും ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന് എത്രയോ ഭംഗിയായിരുന്നു ആശാൻ പറഞ്ഞു അങ്ങ് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട്? അത് വ്യക്തിവിദ്വേഷം. ഗുരുദേവന് ശരിയെന്ന് വിളിച്ച് അവിടെ കൊണ്ടുപോയി എന്നാണ് ആ കെട്ടിടത്തിന്റെ ചുവട് മാന്താൻ വേണ്ടി. വായിച്ചിട്ടുണ്ടോ? ചരിത്രങ്ങൾ വായിച്ചു. അത് ഒരു ആശാനം വളരെ മനപ്രയാസം ഉണ്ടാക്കി. പൊളിറ്റിക്സ് പണ്ടേ ഉള്ളതാണ്. പൊളിറ്റിക്സ് പിന്നെ സ്വാമിമാർക്ക് ഒന്ന് പറയാനുള്ളത് ആശാൻ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അതിനെന്താ കുഴപ്പം? വിവാഹം കഴിച്ചതിന് ആശാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ ആലുവായിലെ മഠത്തിന്റെ മാനേജരായി ഇവിടെ ആശാനെ നിയമിക്കുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്? എന്താണ് ഈ സ്വാമിയാർ വിവാഹം കഴിക്കാത്തതും അശാൻ കഴിച്ചതുമൊക്കെ കണക്കി എന്നൊന്നും ഗുരുവിന് മനസ്സിലായി? ശരിക്കും മനസ്സിലായ കാര്യമാണ്. ഞാൻ തമാശ പറഞ്ഞാൽ ഒരു തെളിവോടെ പിടിച്ചതാണ് പലരും. പിന്നെ വിവാഹം കഴിച്ചെന്ന കുഴപ്പമല്ല, പിന്നെ വിവാഹം കഴിച്ചെന്നാണ് നോക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ മാനേജരാക്കി. ഇതും പിന്നെ സന്യാസി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ശിവരിക്കും നല്ലതായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആശാൻ ഇനി അല്ലെന്നേ ആശാൻ അങ്ങനെ സന്യാസി ആയിരുന്നെങ്കിൽ പിന്നെ സന്യാസി ആയിട്ട് കല്യാണം കഴിച്ചെങ്കിലോ? എന്തായാലും കല്യാണം കഴിച്ചിട്ടുള്ളു. അപ്പൊ അതിന് മോശമാകത്തില്ല. അതും പക്ഷേ നേരത്തെ വിവാഹം കഴിച്ച നല്ലത്. എന്താ കുഴപ്പം? വിവാഹം കഴിച്ച എത്ര പേര് ഗുരുവിന്റെ അടുത്ത് വന്ന് സന്യാസിമാരായിട്ടുണ്ട്? ആത്മാനന്ദ സ്വാമി വിവാഹം കഴിച്ചല്ലേ. അങ്ങനെ പലരും. അപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല. അപ്പോ ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കണം. ശ്ലോകത്രയി അതുകൂടെ നോക്കിയതിന് ശേഷം വീണ്ടും മറ്റു നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അസ്തി ധർമ്മീത്യനുമിതി കഥം ഭവതി വാഗവി അസന്നികഷ്ടത്വാദ് അസ്മിൻ പ്രത്യക്ഷം അനുമാനവത് ന വിദ്യതേ അസ്തി ധർമ്മീതി പ്രത്യക്ഷം അനുമാനവത് മാനാഭാവാദ് അസോ നേരി ബോധ ഏവ അവശേഷ്യത്തെ അസന്നികഷ്ടത്വാദ് അസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിണോഹോ അദൃഷ്ട സാഹചര്യാച്ച ധർമ്മിണി അനുമിതി കുത. ഞാൻ വായിച്ചത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അദൃഷ്ടമാണ്, അസൃഷ്ട എന്ന് പറയുന്ന പ്രിന്റിങ് മിസ്റ്റേക്കാണ്, പാഠഭേദമൊന്നുമല്ല. പക്ഷേ കുറേ കാലം മുഖം കൊണ്ട് ഇതിങ്ങനെ തന്നെ അടിച്ചു വരുന്നത്, ഇപ്പോഴൊന്നും അല്ല. എന്തെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് എന്തുവരുന്നു, കാലാകാലങ്ങളായി അസൃഷ്ട സാഹചര്യം വന്നു. എവിടെ വെച്ചതൊരു പ്രിന്റിങ് മിസ്റ്റേക്ക് വന്നാണ് അസൃഷ്ട സാഹചര്യമല്ല, അദൃഷ്ട സാഹചര്യമാണ്. വ്യാഖ്യാതാക്കളൊക്കെ ഇവിടെ വരുമ്പോൾ കുഴയുന്നുമുണ്ട്, എന്തായി എഴുതിയിരിക്കുന്നു അവർക്ക് മനസ്സിലാവുന്നു. അതാത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അസൃഷ്ട സാഹചര്യമല്ല, അദൃഷ്ട സാഹചര്യം കാണാത്തത് കൊണ്ട് എന്നാണ്. അത് കുറച്ച് സംസ്കൃതവും പിന്നെ എന്താണ് കുറച്ചൊരു തർക്കവും കൂടെ അറിയാമെന്നുള്ളവർക്ക് അത് വായിക്കുമ്പോൾ ഒരു പഠിക്കുമ്പോൾ ഒരു സംശയവും വരത്തില്ല. ഇത് തർക്കസംഗ്രഹം പഠിക്കുന്നവർക്ക് ഇതിൽ വായിച്ചാൽ ഒരു സംശയവും വരത്തില്ല, അത്രയും അറിവ് മതി. ഇത് അസൃഷ്ടമാണോ അതേ അദൃഷ്ടമാണോ എന്ന് തിരിച്ചറിയുന്നേ. ബാലകൃഷ്ണൻ സാർ ഉൾപ്പെടെ അസൃഷ്ടമെന്ന് വഴിയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഡോക്ടർ ഭാസ്കർ രണ്ടെണ്ണം ഞാൻ കണ്ടുള്ളൂ, വേറെ വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടില്ല. രണ്ടെണ്ണത്തിലും അസൃഷ്ട സാഹചര്യമുണ്ട്. അത് തർക്കശാസ്ത്രമായിട്ടുള്ള പരിചയക്കുറവുകൊണ്ടാണ്. ഞാനൊരിക്കൽ ബാലകൃഷ്ണൻ സാറുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, സാറിൻ്റെ വ്യാഖ്യാനത്തിലുള്ള ചില ഓരോ സ്ഥലത്തുള്ള പോരായ്മകൾ ഇവിടെ വെച്ച് തന്നെ ഞാൻ എടുത്ത് കാണിച്ച്, പ്രത്യേകിച്ചും പദ്യകൃതികൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞത് സാർ എന്നോട് പറഞ്ഞത് അങ്ങനെ വരാം. കാരണം ഞാനിത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് എനിക്ക് വേറൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ വേറെ ആരും വ്യാഖ്യാനം എഴുതിയിട്ടില്ല, ഞാനാണ് ആദ്യം എഴുതുന്നത്. അപ്പം അങ്ങനെ ആദ്യം എഴുതിയത് കൊണ്ട് ചിലപ്പോൾ ഞാൻ എഴുതിയ വ്യാഖ്യാനങ്ങളിലൊക്കെ പോരായ്മകൾ വരാം. ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഇത് ശിവരി മഠത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം സ്വാമി ഒരു കാര്യം ചെയ്യണേ അതൊക്കെ തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും, സാറ് എഴുതിയത് ഞാനെങ്ങനെയാണ് തിരുത്തി പ്രസിദ്ധീകരിക്കുന്നത്? അത് കുഴപ്പമൊന്നുമില്ല, സാറ് വളരെ അക്കാര്യത്തിൽ വളരെ തുറന്ന മനസ്സായിരുന്നു. തെറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിനുള്ള പൂർണ്ണമായ മനസ്സുള്ള ആളായിരുന്നു. അതിൽ സാറിന് ഒരു തരത്തിലുള്ള അഹന്തി ഉണ്ടായിരുന്നു. സാറിത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എഴുതുന്നതും ഒക്കെ ഇതിനോട് പൂർണ്ണമായ ആത്മാർത്ഥത വെച്ചുകൊണ്ടാണ്. വെറുതെ പേര് കിട്ടാൻ വേണ്ടിയിട്ടോ ഈ വിഷയത്തോടുള്ള സാറിൻ്റെ താല്പര്യം കൊണ്ടാണ് സാർ ഇതിന് വരുന്നത്. അതിനോട് സാറിന് 100% ആത്മാർത്ഥമായിരുന്നു. അത് സാർ പറയുന്ന കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇന്ന് പലരും വ്യാഖ്യാനിക്കുമ്പോഴല്ല. അതുകൊണ്ട് അതിൽ തെറ്റുകൾ വന്നാൽ തിരുത്തുന്നതിന് സാറിന് അഭിപ്രായ വ്യത്യാസമില്ല. കാലത്ത് വന്നവരൊക്കെ അത് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ അവരധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് അവർ ധരിക്കുന്നത്. ആ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതായിട്ടാണ്, വ്യക്തികളെ അധിക്ഷേപിക്കുന്നതല്ല. അവരുടെ കാഴ്ചപ്പാടിൽ വന്ന പെസുകളെ കുറിച്ച് പറയാം, അത് പറയേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിലും അതൊക്കെ ശരിയാണെന്ന് ആൾക്കാർ ധരിക്കും. സാറിന് പക്ഷെ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു എന്താണോ വളരെ ഇപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നാളെ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന കാര്യമാണ്. കണ്ടുപിടിച്ച് തിരുത്തണം, അതെന്താ പ്രശ്നം? മാർഗമാണോ തിരുത്തോ? അങ്ങനെ ഒരു മനോഭാവം ഞാൻ സാറിൽ നിന്നാണ് മനസ്സിലാക്കി, അങ്ങനെ തിരുത്താം എന്നുള്ളത്. നമ്മൾ കണ്ടിവിടെ പോലീസാറും ദിവാര സാറും ഹരിഷന്നാര സാറും ഞാനും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് തീരുമാനിച്ചു. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഞാൻ സാറിനോട് പറഞ്ഞ് ശിവേരി എനിക്കത്ര ശരിയാവുന്നില്ല, ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു എന്തിനാ പോകുന്നത്, ഇവിടെ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ നിന്ന് പഠിപ്പിക്കണം സാറിനെ ഒരുപാട് പ്രഷർ ചെയ്യും. അപ്പോൾ പോകാൻ വേണ്ടി ശരിക്കുമുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സ് തന്നെ. ഞാനതിനൊന്നും ഇടപെടുന്നില്ലെങ്കിലും എനിക്കത് വളരെ അരോചകമായി തോന്നി. അടിയും പിടിയും വഴക്കുകളും സ്വാമിമാരെ തമ്മിലുള്ള ഗുസ്തികളും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പോകണമെന്ന് തന്നെ സാറിനോട് പറഞ്ഞു. പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെയൊക്കെ പഠിക്കണം. പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു സാറിനോ കുറേ കൂടെയൊക്കെ പഠിക്കണം, ഇവിടെ നിന്നാൽ ഇനി ഇന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. സാറ് പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം കൂടെ ഒരു ചർച്ച വയ്ക്കാം. അപ്പൊ ആര്? ആ സാറ് മുഖ്യാചാര്യ. സാറ് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ മുഖ്യാചാര്യനായി. സാറ് കൂടെ ഉള്ളിടത്തോളം നേരം സാറ് തന്നെ. അപ്പോ എന്തായാലും ചർച്ച വെച്ച് വൈകുന്നേരം സാറിന്റെ മുറിയത് ദിവാര സാറും പോറ്റി സാറും ഞാനും ബാലകൃഷ്ണനായ സാറും അദ്വൈത സിദ്ധിയാണ് തുടങ്ങി. അപ്പോ ഇത് വ്യാഖ്യാനിക്കുന്നു പോറ്റി സാർ. പോറ്റി സാർ കോളേജിൽ പഠിപ്പിച്ചിട്ടാണ്. അപ്പോ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു സാറ് വിശദീകരിച്ച് ഒരു ഭാഗമെടുത്ത് സാറങ്ങ് ഭയങ്കരമായിട്ട് കോളേജ് പഠിപ്പിക്കുന്ന പോലെ അങ്ങ് പഠിപ്പിച്ചു പോവുകയാണ്. ബാക്കിയിരിക്കുന്നൊക്കെ വെറും പിള്ളേരാണ്, ഒന്നും അറിയാത്ത പിള്ളേരെന്നുള്ള രീതിയിൽ അങ്ങ് സാറ് തകർത്ത് വെച്ച് ലെക്ചർ നടത്തുകയാണ്. ഞാൻ പറഞ്ഞു സാറ് ഈ പറയുന്നതിലൊരു വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞു. സാറ് ഇങ്ങനെ നോക്കി അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇത് സാറ് ഈ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. പരീക്ഷൻ നായർ സാറും ദിവാര സാറും ഒക്കെ വല്ലാതെയായി. ഈ തെറ്റാണെന്ന് പറഞ്ഞപ്പോഴേ അവർക്കൊക്കെ ഒരു പ്രയാസം. ഒന്നാമത് പോറ്റി, രണ്ടാമത് സാറ്, പിന്നെ ഇതെല്ലാം കൂടെ ഉണ്ട്. പോറ്റിയെടുത്തൊക്കെ അങ്ങനെ തെറ്റെന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് തെറ്റാണ് സാർ പറയുന്നത് പറഞ്ഞിട്ട് ഞാനതിനെ തിരുത്തി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് സാറ് പറയുന്നത്, എന്താണ് എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. സാറ് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പോറ്റി സാറിൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞ് ഒരു സാറിരുന്ന് കരയുന്നു. ശരിക്കും സാറിരുന്ന് കരയുന്നു. സാറ് കരഞ്ഞിട്ട് സാറ് പുസ്തകം മുടക്കി വെച്ച് കണ്ണ് രണ്ടും നിറഞ്ഞിട്ട് കണ്ണീര് വരികയാണ്. ഞാനതെപ്പോഴും ഓർക്കും. കരയുന്ന വെച്ചാൽ ഏങ്ങരടിച്ചൊന്നുമല്ല കരയുന്നത്, ആൾക്കാരുടെ സങ്കടം വന്ന് കണ്ണിൽ നിന്ന് കണ്ണീര് വരുമല്ലോ. ഞാൻ വിചാരിച്ചാൽ ഇത്രയും വലിയ പാതകം വല്ലതും ചെയ്തോ? ഈ തെറ്റാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് ഈ മനുഷ്യന്റെ ഈഗോയെ അത് സ്പർശിച്ച് ശരിക്കും. പിന്നെ എല്ലാവരും നിശബ്ദരായി, ആരും ഇത്രയും പ്രതീക്ഷിച്ചില്ല, എല്ലാവരും നിശബ്ദ. അപ്പൊ സാറ് ഉടനെ തന്നെ സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അടുത്ത ദിവസം ആക്കാം ചർച്ച അവിടെ അവസാനിച്ചു. ഒരു സാറിന്റെ കണ്ണീര് കണ്ടുകൊണ്ട് ചർച്ച അവസാനം. പിന്നെ സാറിന് വ്യാകരണമൊക്കെ നല്ലോണം അറിയാം കേട്ടോ. സംസ്കൃതത്തിലൊക്കെ എന്നെക്കാളും നല്ല അറിവുള്ള ആളാണ്, അതിന് സംശയമൊന്നുമുള്ള കാര്യമില്ല. പക്ഷെ ഇത് സംസ്കൃതം അല്ലല്ലോ, വേദാന്തമല്ലേ വിഷയം. അപ്പോ പിന്നെ സാർ എന്നോട് പറഞ്ഞു ഇനി അത് വേണ്ട, ഇനിയിപ്പോ നാളെ ഇനി സ്വാമി എന്തെങ്കിലും പറയണത് പിന്നെ തെറ്റാണെന്ന് പറഞ്ഞാൽ വീണ്ടും സാറിന് ബുദ്ധിമുട്ടാവും. അപ്പൊ സാറെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റാണ്. പരേഷൻ നേരത്തെ സാർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സാറിന്റെ ക്ലാസ്? നിങ്ങളാരും പഠിച്ചിട്ടുണ്ടോ? വളരെ സോഫ്റ്റാണ്, ആരെങ്കിലും പ്രയാസപ്പെടുന്നതെന്ന് സാറിന് സഹിക്കത്തില്ല. അപ്പൊ ഇനി നമുക്കത് വേണ്ട, ഇനി ആ ചർച്ച വേണ്ട. അങ്ങനെ ഒരു ദിവസം, ഒറ്റ ദിവസത്തിൽ തന്നെ ചർച്ച അങ്ങ് തീർന്നു. ഞാനീ പറയുന്നത് ഓരോരുത്തർ ഇതൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ അസ്ഥി പിടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും തിരുത്താൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഓ, അതങ്ങനെയാണ്, ഞാൻ അറിവിൽ പൂർണ്ണനാണ്, എനിക്കൊരു തെറ്റ് സംഭവിക്കത്തില്ല, മറ്റുള്ളവർക്കേ പറ്റും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. തെറ്റൊക്കെ എല്ലാവർക്കും വരും. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തിരുത്തണം. എനിക്ക് തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർ തിരുത്തണം, അതിനെന്താ കുഴപ്പം? ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല. അത് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു പരേഷ്നാഥ് സാറ് എൻ്റെ ഗുരുവാണ്, വടക്കേന്ത്യയിൽ പഠിച്ച്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പുസ്തകം എടുത്തിട്ട് പുസ്തകത്തിൽ അത് നോട്ട് ചെയ്യും, അത് സമ്മതിക്കുകയും ചെയ്യും. ഓ, അങ്ങനെയാണോ? ഉടൻ യാതൊരു വൈമനസ്യവും, എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. യാതൊരു ഇവരൊക്കെ വിഷയമ്പോൾ എത്രയോ വലിയ പണ്ഡിതനാണ്, എത്രയോ വലിയ പണ്ഡിതൻ, പക്ഷെ അതിന് യാതൊരു മടിയും വിചാരിക്കാത്ത തിരുത്താണ്ടായാലല്ല. പിന്നെ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റില്ല. ഈ പറയുന്ന ഒരാൾ പറയുമ്പോൾ അയാൾ പറഞ്ഞാൽ എന്തെങ്കിലും കഴമ്പ് കാണുമെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുമല്ലോ. ഈ പണിയോ കമ്പ്ലീറ്റ് ശ്രദ്ധിക്കത്തുമില്ല. അപ്പൊ അത് ഒരു വലിയ ഗുണമാണ്. അല്ല, തെറ്റല്ല, ശരിയാണെങ്കിൽ അത് സമർപ്പിക്കാനുള്ള കഴിവ് വേണം. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അല്ലാതെ ഇതൊക്കെ ഒരു വലിയ ഈഗോ പ്രശ്നമായിട്ട്, അത് ഈ അതിന് പ്രധാനമായിട്ട് ഈ വരുന്നത് എന്താണ്, ഈ ആചാര്യൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ വരുമ്പോഴാണ്. ഇവിടുത്തെ ഈ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, ബോർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഒരു അപകടം പിടിച്ച സാധനമാണ് ഈ ആചാര്യൻ എന്ന് പറയും. എനിക്കതൊട്ട് ഇഷ്ടമുള്ള കാര്യമില്ല. ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ എനിക്ക് വെറുപ്പുള്ള ഒരു സംഗതി. ഞാൻ അത് ഇഷ്ടപ്പെടുന്ന കാര്യം പിന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വന്തമായിട്ട് ഒരിടത്തും ആചാര്യൻകൊപ്പം നിന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല. എൻ്റെ പേര് മാത്രം ഞാൻ എഴുതും. എനിക്കിഷ്ടമുള്ള കാര്യമുണ്ട്. എന്നെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും മുമ്പ് ചെന്നിട്ട് ഇത് ഞങ്ങളുടെ മറ്റേതാണെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്. ഇതായ അതെനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. പിന്നെ എനിക്കിവിടുത്തെ ധർമ്മസംഘം ബോർഡിൽ നിന്ന് എന്താണ് അങ്ങനെ ഒരു കത്തൊക്കെ എഴുതി തന്നിട്ടുണ്ട്. മുഖ്യ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞൊരു ലെറ്ററൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടേ, ഞാനതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പണ്ടും അങ്ങനെയൊക്കെ തന്നു. പിന്നെ കോടതിയിൽ പോയപ്പോൾ അത് ഉപകാരം വന്നു കേട്ടത്. അങ്ങനെ ഒരു ഗുണമുണ്ടായി ലീഗലായിട്ട്. പണ്ട് ആറ്റിങ്ങി കോടതി വിചാരണ നടന്നപ്പോ ആറ്റിങ്ങി കോടതിയിൽ അവരുടെ ശകലം പറഞ്ഞൊക്കെയായിരുന്നു ചൂടിരിക്കും. അന്ന് ഈ കേസിൻ്റെ ഞങ്ങളൊക്കെ പ്രതികളായി, ഞങ്ങളെ അവിടെ കൊണ്ടുപോയില്ലേ. അപ്പൊ എന്നെ ക്രോസ് വിസ്താരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീലകണ്ഠപ്പിള്ളയ്ക്ക് പറ്റില്ല എന്ന് തോന്നി ഒരു റുദ്രാൻ സ്വാമി ചോദിച്ചതാണ്. ഏതോ ഒരു എന്താണോ ചെങ്കീരിയെ കൊണ്ടുപോകുന്നു, കീരി പോയി ചെങ്കീരിയെ കൊണ്ടുപോകുന്നു. എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ ആറ്റിങ്ങൽ കോടതിയിലെ വക്കീലല്ല, വേറെ ഉള്ള ഒരു വക്കീലാണ്. അപ്പൊ ഈ എൻ്റെ മൊഴി അനുസരിച്ചാണ് കേസിൻ്റെ വിധി വരാൻ പോകുന്നത്. അപ്പൊ ഇവർ തന്നെ ക്രോസ് വിസ്താരം ചെയ്യും. ക്രോസ് വിസ്താരം ചെയ്ത് എനിക്ക് ഏതോ ഒരു സ്ഥലത്ത് മാത്രമേ ഒരു പിശക് വന്നുള്ളൂ. ഞാൻ അത് ഉടൻ തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇയാളൊരു വലിയ ക്രിമിനൽ ലോയറാണ്. കാരണം എനിക്ക് കള്ളമൊന്നും പറയാനില്ല, സത്യമേ പറയാനുള്ളൂ. അപ്പോൾ ഈ വിസ്താരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ഈ വക്കീൽ അവിടെ എന്നെ കാത്തിരിക്കുകയാണ്. അതിൽ എന്നെ ക്രോസ് വിസ്താരം ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ നീലകണ്ഠപ്പിള്ള ഒന്ന് നോക്കി പരാജയപ്പെട്ട് നീലകണ്ഠ കളഞ്ഞ് ശരിയാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നീലകണ്ഠപ്പിള്ള ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ എനിക്കും മനസ്സിലായി, പിള്ളയ്ക്കും മനസ്സിലായി, എല്ലാം ശശിവൻ സ്വാമിക്ക് എതിരായിട്ടാകുന്നു. അപ്പോഴാണ് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഈ വക്കീൽ. എന്നോട് പറയണം, ഈ സത്യം പറയുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നോട് പറഞ്ഞാണ് അങ്ങനെ. അപ്പോൾ സത്യമാണ് പറയുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? എന്ന് പറഞ്ഞിട്ട് ഉള്ളിയങ്ങ് പോയി. അപ്പോൾ ഈ കള്ളം പറയുമ്പോഴാണ് കോടതി എന്ന് വെച്ച സാധനം എല്ലാവരും ധരിച്ചിരിക്കുന്നത് എന്താണ്? കള്ളം പറയേണ്ട സ്ഥലമാണെന്ന്. കള്ളം പറഞ്ഞാൽ ജയിക്കുന്നു. ആ വക്കീൽ എന്നോട് നേരിട്ട് പറഞ്ഞാണ് ഈ സത്യം പറയുന്നവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പുള്ളിയങ്ങ് പോയി. ആ ഒരു മൊഴി അനുസരിച്ചിട്ടാണ് ആ കോടതി വിധി പ്രകാശാനന്ദ സ്വാമിക്ക് അനുകൂലമായി വന്നു. അത് പ്രധാനമായിട്ട് എൻ്റെ മൊഴിയായിരുന്നു. അതിൽ ഒരു അക്ഷരം പോലും എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം വന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ വക്കീലന്മാരെന്താ ശ്രമിക്കുന്നതെന്ന് പറയാം, നമ്മളൊരു സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാനാണ് അവർ വാദിക്കുന്നത്, സത്യത്തെ കള്ളമാക്കാൻ വേണ്ടി. കള്ളമാണ് പറയണമെങ്കിൽ അതിനെ സത്യമാക്കാൻ വേണ്ടി. ഇതാണ് വക്കീലന്മാരുടെ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് പതറേണ്ട യാതൊരു കാര്യമില്ല. അസത്യമാണെങ്കിൽ പതറേണ്ടി വരും. അപ്പൊ കോടതിയിൽ പോയി. അപ്പൊ അതുകൊണ്ട് തെറ്റ് എന്ന് പറയുന്നതിന് തെറ്റെന്ന് തന്നെ പറയാം, അത് ആർഷമൊന്നുമില്ല. അപ്പൊ ഈ ആചാര്യന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് വരുന്നത്, ഈ ആചാര്യൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവിടെ പറയാം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചിനോദിജ ശാസ്ത്രാർത്ഥം ആചാര്യെ സ്ഥാപയത്തി സ്വയം ആചാര്യത്തെ യസ്മാ എന്നാണ്. ശാസ്ത്രങ്ങളുടെയൊക്കെ താല്പര്യം മനസ്സിലാക്കിയിട്ട് അതെല്ലാം മനസ്സിലാക്കണം, അതാണ് ആചനോതി എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് സമൂഹത്തിൽ ആ ആചാരത്തെ നടപ്പിലാക്കണം, അതെല്ലാം സ്വയം ആചരിക്കുകയും വേണം. മൂന്ന് കാര്യങ്ങളാണ് ആചനോതിക ശാസ്ത്രാർത്ഥം. ശാസ്ത്രാർത്ഥത്തെ സ്വയം ഗ്രഹിക്കണം, പലയിടത്തുനിന്നായിട്ട് ഗ്രഹിക്കണം. പിന്നെ ആചനോദിച്ച ശാസ്ത്രാർത്ഥം ആചാര്യ സ്ഥാപയത്യ, അത് പ്രാബല്യത്തിൽ വരുത്തണം. ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്ന പോലെ ഇവിടെ സമൂഹത്തിൽ സ്വയം ആചരിത, പിന്നെ അതൊക്കെ സ്വയം ആചരിക്കുകയും വേണം. ആചാര്യ സ്ഥേന കഥ്യത, അതുകൊണ്ടാണ് ഒരാളെ ആചാര്യനെന്ന് പറയുന്നത്. ഇതിലെന്താ അപകടം? ഇതിലെന്താ കുഴപ്പം? ഇത് പറയുന്ന മനുസ്മൃതിയിലാണ്. അവിടെ പറയുന്ന ആചാരം എന്ന് പറയുന്നത് വർണ്ണ ആശ്രമ ധർമ്മങ്ങളാണ്, ജാതി ധർമ്മങ്ങളാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മളെല്ലാം മനസ്സിലാക്കണം, സമൂഹത്തിൽ നടപ്പിലാക്കണം, പിന്നെ സ്വയം ആചരിക്കുകയും വേണം. എന്നാലേ ആചാര്യനാകും. അങ്ങനെ ഒരു ആചാര്യനാകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ജാതി ധർമ്മങ്ങൾ നടക്കുന്നവനാണ് ആചാര്യൻ എന്നാണ് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത്. അതിലും നല്ല ഒരു ആശാരിയാകുന്ന എന്താണ് ഈ തടിയൊക്കെ പണി കഴിഞ്ഞാൽ അതൊരു കുഴപ്പമൊന്നുമല്ല, ഒരു തൊഴിലാണല്ലോ ആചാര്യനാകുന്നത്. നിങ്ങൾ എൻ്റെ പേരൻ്റെ കൂടെ എന്താണ് ഞങ്ങളുടെ ആശാരിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ കുറച്ച് പണിയെടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ അന്ധമായ കാര്യങ്ങൾ ബോധമില്ലാതെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുകിടക്കുകയാണ്. പഴയ കാലത്ത് ആര് പറഞ്ഞാലും ഇത് തന്നെ. ഇത് പഴയ കാലത്തെ ഒരു രീതിയല്ലേ? വേറെ ആര് പറഞ്ഞാലും ആചാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. വർണ്ണ ആശ്രമ ആചാരം, വർണ്ണാശ്രമ ധർമ്മം, അതാണ് ആചാരം. അങ്ങനെയാണ് ആചാര്യ ശബ്ദം വന്നത്. ഭാവം നടപ്പിലാക്കുന്നവനാണോ? അത് മുഖ്യ ആചാര്യൻ. കൂടുതൽ നടപ്പിലാക്കണം. ഇതിന് വലിയ തമാശ ഉണ്ടോ? കാര്യമൊന്നുമില്ല. ഇതെന്തോ ഈ പറയുന്നവർ എന്തോ നമ്മുടെ ആചാര്യനാണ്. ഇവനുകളുടെ ബോധമുണ്ടോ? എന്താണ് ഈ ആചാര്യനെന്ന് പറയുന്നത്? ബോധമില്ലാതെ എന്തോ ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്നു. ഒരു അബദ്ധമാണ്. അതുകൊണ്ട് ആരും നിങ്ങളാരും ആചാര്യനാകാൻ മോഹിച്ചും കളയരുത്, ആരെയും ആചാര്യനാണെന്ന് പറഞ്ഞ് പോഴ്ത്തുകയും ചെയ്യരുത്. ശങ്കരാചാര്യരെന്ന് പറയാം, കുഴപ്പമില്ല. ശങ്കരാചാര്യർ എന്തുകൊണ്ട്? ശങ്കരാചാര്യർ ഇതൊക്കെ നടപ്പിലാക്കി, അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ആചാര്യനെന്ന് പേര് കിട്ടിയത്. ശങ്കരാചാര്യരായത് ആചാര്യരായത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ആചാര്യനാകാൻ പോകരുത്. ആചാര്യ ബോധമില്ലാതെ ചെയ്യുന്നത്, ഒരു ബോധമില്ല ആൾക്കാർക്ക്. അത് ആശാനിതിനൊക്കെ ബോധമുണ്ടാകും. എന്നെ ആശാൻ പറഞ്ഞു, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ബാക്കി എന്താണോ ഇന്നത്തെ ആചാരം. ഈ ആചാരം എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. നാളത്തെ ശാസ്ത്രം അതാകാം. ഈ ശബ്ദത്തിൻ്റെ കൂടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ആണ് ആശാദ് എഴുതിയത്. ഇന്നലെ ചെയ്ത അബദ്ധങ്ങളാണ് ഇന്നത്തെ ആചാരം. ആ ആചാരം ചെയ്യുന്നവനാണ് എന്ത് പറയുന്നത്? ആചാര്യൻ. മനസ്സിലായോ? അതിന് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിലൊരു യാഥാർത്ഥമുണ്ട്. മനസ്സിലായോ? ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറാണത് എന്ന് പറഞ്ഞാൽ ഓക്കെ. സ്വാമി എന്ന് പറഞ്ഞാലും ചെറിയ കുഴപ്പമുണ്ട്. സ്വാമി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം യജമാനൻ എന്നാണ്. മനസ്സിലായോ? യജമാനൻ, മുതലാളി. അല്ല, അധ്യാപകൻ എന്ന് പറയുന്നത് അല്ല. ഈ എന്താണ് സ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ സ്വാമി എന്നും പറയേണ്ടി വരും. എന്തുകൊണ്ട്? മുതലാളിയാണ്. മുതലാളിയാണ് സ്വാമി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ അർത്ഥം. ഒരോട് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് സ്വാമി എന്ന് വിളിക്കുന്നത്. പിന്നെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തും, അതൊക്കെ എനിക്കറിയാം എങ്ങനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നുള്ളു. അത് ഞാൻ ഇത് അറിയാത്തതുകൊണ്ട് പറഞ്ഞു എന്നാണ് ആരെങ്കിലും ധരിച്ചുകൊണ്ട് എനിക്കറിവില്ല എന്ന് വിചാരിച്ചോട്ടെ. ഞാൻ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താനൊന്നും പോകുന്നില്ല. സ്വാമി എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന അർത്ഥം. അപ്പൊ നമ്മൾ നിങ്ങൾ എന്നെ സ്വാമി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ സ്വാമി എന്നും പറയും. ആ സ്വാമിയാണ്. അങ്ങനെ പറയും. പക്ഷെ സന്യാസി എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. അത് തെയിച്ചവനെന്ന അർത്ഥം. അവിടെ ഈ സ്വാമി എന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആധാർ കാർഡിലൊക്കെ സ്വാമി എന്നുള്ള അങ്ങ് ഉപേക്ഷിച്ചു. പേര് മാത്രമേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഞാൻ പേര് ചിലയിടത്തൊക്കെ വേറൊരു കാര്യം. ഞാൻ പെണ്ണനായിരിക്കുമ്പോഴത്തേക്ക് ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് എടുക്കേണ്ടി വന്നു. ഞാൻ പോയി അക്കൗണ്ട് എടുത്തു. ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി എല്ലാം കൊടുത്ത് കറക്റ്റായി കൊടുത്തിട്ട് ഇനി വന്നു. പാസ്സുകൊട്ടിയപ്പോൾ അതിൽ ആദ്യം സ്വാമി കഴിയില്ലയാണ്. ഞാൻ ചോദിച്ചു, ഞാൻ സ്വാമി എഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കടമയല്ലേ അത് ചേർക്കേണ്ടത്? സ്വാമി ഇട്ടുപോയെങ്കിലും ഞങ്ങളത് ചേർക്കും. മാന അയക്കനേക്കാളും ബോധമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സ്വാമി എന്ന് എഴുതാറില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ കുറച്ച് സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സാറിന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സാറ് കാശുള്ള ആളാണല്ലോ. ഞാൻ കാശൊന്നും ഇല്ലാത്ത ആളാണ്. എനിക്ക് കാശൊന്നുമില്ല. ആശ്രമത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്ക് അക്കൗണ്ട് എടുക്കേണ്ടത്. എനിക്ക് അക്കൗണ്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ സ്വാമി എന്ന് എഴുതിയാൽ വേറെ അർത്ഥമായി. ഓ, അങ്ങനെയാണല്ലോ. അത് ഇനി ആയിപ്പോയി. ഇനി മാറ്റാൻ പറ്റില്ല. ഇപ്പോഴും അതങ്ങനെയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ എന്താണോ, പക്ഷെ ആദ്യകാലത്ത് ഞാൻ എഴുതിയിരുന്നു. ഇത്രയും ചിന്തിക്കാത്ത സമയത്ത് ഞാൻ സ്വാമി എന്ന് ചേർത്ത് തന്നെ എഴുതി സൈനൊക്കെ ചേരുന്നു. അങ്ങനെയായിരുന്നു. അത് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ ആധാർ എന്ന് പറയുന്ന ഇറങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആധാർ വോട്ടേഴ്സ് ഐ ഡി ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് കളഞ്ഞു. മുതലാളിയാവണ്ടെന്ന് വിചാരിച്ചു. പേര് മാത്രമേ. പിന്നെ സ്വാമി എന്ന് ഞാൻ എഴുതാൻ തുടങ്ങിയതും ശരിക്കും ഞാൻ ആ സ്വാമി എന്ന് എഴുതാൻ തുടങ്ങിയത് ശാശ്വതൻ സ്വാമി കണ്ടിട്ട്. ശാശ്വതൻ സ്വാമി എഴുതും സ്വാമി ശാശ്വതികാരുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു വെയിറ്റ് അല്ലേ സ്വാമി എന്ന് ആദ്യം എഴുതാം. അങ്ങനെ ആദ്യം എഴുതുകയാണ്. അല്ലാതെ സന്യാസി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. സ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ അർത്ഥത്തിലാണ് അത് പ്രസിദ്ധം. പിന്നെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചിട്ട് എന്താണ് സ്വാമി ആകാം. പക്ഷെ അതിൻ്റെ അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ചിലർ പേരൻ്റെ കൂട്ടത്തിൽ സന്യാസി എന്ന് തന്നെ എഴുതും, സ്വാമി എന്നല്ല എഴുതുന്നു. അങ്ങനെ പലരും പേരൻ്റെ കൂട്ടത്തിൽ സന്യാസി എന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് ബോധമുള്ളവരാണ്, അവർക്ക് മനസ്സിലായി സ്വാമി എന്നെഴുതിയാൽ അതിൻ്റെ അർത്ഥം സ്വാമി ഐശ്വര്യം എന്നാണ്. സ്വാമി എന്ന് പറയുന്ന ഐശ്വര്യം, ഐശ്വര്യമുള്ളവൻ എന്നാണ്. ഐശ്വര്യം സമ്പത്തും മറ്റും. അതുകൊണ്ട് അവർ സന്യാസി എന്ന് തന്നെ എഴുതുന്നു. അത് കുഴപ്പമില്ല, പേര് ഞാനൊരു സന്യാസിയാണ് എന്ന് എഴുതുന്നതിൽ ന്യായമാണ് ആ കാര്യം. അങ്ങനെ വടക്കേന്ത്യ പലരുടെയും പേരൻ്റെ കൂട്ടത്തിൽ എഴുതി കണ്ടിട്ടുണ്ട്. കുമാരസ്വാമി സന്യാസി എന്ന് ഇവിടെ പറയാറുണ്ട്. പുള്ളിക്ക് ബോധമുണ്ടായിട്ടൊന്നുമല്ല, സ്വാമി എന്നാണ്. അത് ഈ ആൾക്കാരുടെ ഇടയിൽ പ്രചരിച്ച പേരായിരുന്നു, അങ്ങനെ പ്രചരിച്ച പേരായിരുന്നു. ഗുരുകുലത്തിൽ അവിടെ ശിവഗിരി എന്ത് ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നുള്ള അവിടുത്തെ ഒരു അലിഖിത നിയമമാണ്. അങ്ങനെ രണ്ട് ബ്രാഞ്ചാണല്ലോ, ഈ ഭാമതി പ്രസ്ഥാനം വിവരണ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നു. അതെ, ഗുരുദേവന്റെ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ശിവഗിരിയും ഗുരുകുലം. അതുകൊണ്ട് ശിവഗിരി എന്ത് കാണിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കാണിക്കത്തുള്ളൂ. അത് നടരാജ ഗുരുവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഈ ആചാര്യൻ എന്ന് പറയുന്നതിന് കൊഞ്ച അർത്ഥമുള്ള കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് അതൊന്നും പറയുന്നതിന് ഒരു ഇതുമില്ല. പിന്നെ സ്വാമിമാർക്ക് പൂർണ്ണ കുംഭമൊക്കെ കിട്ടണമെങ്കിൽ ഇത് വേണം, അത് വേണം. സ്വീകരണം കിട്ടണമെങ്കിൽ ആചാര്യൻ എന്നൊക്കെ വെച്ചാലേ പൂർണ്ണ കുംഭം കിട്ടത്തുള്ളൂ. അതിന് അത് അതാണ് അതിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ആചാര്യൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നോക്കണം, ഗുരുവിൻ്റെ പേരൻ്റെ കൂട്ടത്തിലും ആചാര്യൻ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആചാര്യൻ എന്ന് വാസ്തവത്തിൽ മുമ്പ് ഉപയോഗിച്ചിരുന്നത് മുഴുവൻ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരാണ് ആചാര്യൻ. അത് അവരുപയോഗിക്കുന്നതിൽ അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? ഈ ആചാരങ്ങളെല്ലാം പാലിക്കുന്ന അവരാണ് ജാതി ആചാരങ്ങളെല്ലാം, ജാതി ആചാരങ്ങൾ. അവരുടെ പേരൻ്റെ കൂട്ടത്തിൽ ബ്രാഹ്മണ ജാതിയിലുള്ള എല്ലാവരും ആചാര്യൻ എന്നിങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണ്, തെറ്റില്ല. ഈ ആ ജാതി പാലിക്കാത്തവരെന്തിനാ ആചാര്യനുള്ളത്? പിന്നെ അത് പേരിന് വേണ്ടി പിന്നെ ഇതിനെ വ്യാഖ്യാനിക്കുക ഇഷ്ടപ്പെടുന്നത്, പക്ഷെ അതില്ലാതിരുന്നാ പോരെ, എന്താ കുഴപ്പം? ഇല്ലാതിരിക്കുകയാണ്. എവിടെ? അത് മാറ്റിയിട്ട് സഹോദര എന്നാക്കണം, ബ്രദർ. ഒരു പ്രശ്നമില്ല, ബ്രദർ എന്ന് വിളിച്ച് ശീലിക്കണം. ഇംഗ്ലീഷിലാവുമ്പം പ്രശ്നമില്ല. സഹോദര സന്യാസ് ബ്രദർ എന്ന് വിളിക്കുന്നു. ആരെ? നിങ്ങൾ എന്നെ വിളിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എനിക്ക് പ്രായം കൂടുതലുണ്ടെങ്കിൽ അമ്മാവാന്ന് വിളിച്ചോളൂ. പള്ളിക്കാരുടെ എന്നെ ഒത്തിരി പേര് വിളിക്കുന്ന അച്ഛാ എന്നാണ്. അവിടുത്തെ കസ്റ്റം അതാണ്, പ്രായമുള്ളവരെല്ലാവരും അച്ഛാ എന്നാണ്. പെൺകുട്ടികളൊക്കെ വിളിക്കുന്ന അച്ഛാ എന്നാണ്. എനിക്കത് സ്വാമി എന്നവർ വിളിക്കുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എല്ലാവരും അച്ഛാ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടല്ല, പ്രായമുള്ളവരെ അവർ അച്ഛാ എന്ന് പറയും. ആ അത് തന്നെ, ബാക്കിയുള്ളവർ പ്രായമുള്ള അച്ഛാ എന്നാണ്. സ്വാമി അതൊന്നും വിളിക്കാറില്ല നമുക്കതിൽ. എനിക്കതിലൊരു അരോചകത്വം തോന്നിയിട്ടില്ല. അതുപോലെ വേണമെങ്കിൽ വിളിക്കാറുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരമൊക്കെ പ്രായമുള്ളവരെ അമ്മാവാന്ന് വിളിക്കും. അങ്ങനെയാണ്, കുഴപ്പമില്ല. ഇനി ബ്രദർ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമാണ്, നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ബ്രദർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു യുവത്വമൊക്കെ ഫീൽ ചെയ്യും. ബ്രദർ സ്വാമി എന്ന് വിളിക്കുന്നു, അത് മാറ്റിയെടുക്കണം. നിങ്ങൾ സ്വാമിമാർ ബോർഡ് കൂടി തീരുമാനിക്കണം, ഇനി ബ്രദർ. പ്രസംഗത്തിലൊക്കെ അത് ആത്മസഹോദരനൊന്നും വേണ്ട, അതൊന്ന് വ്യാഖ്യാനിക്കാൻ പോയി പാടാം. സഹോദരൻ എന്നങ്ങ് പറഞ്ഞാൽ മതി. അതിനെന്താ കുഴപ്പം? അല്ലെങ്കിൽ നമ്മൾ ബംഗാളികളെ വിളിക്കുമ്പോലെ ഭായി എന്ന് വിളിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഭായി ബംഗാളികളെ എല്ലാവരും വിളിക്കുന്ന എന്താണ് ഭായി? അതുപോലെ അത് നോക്കണം, ഭായി എന്താ കുഴപ്പം? നരേന്ദ്രമോദി എല്ലാവരും വിളിക്കുന്ന നരേന്ദ്ര ഭായി എന്നാണ് വിളിക്കാനൊരു വിരോധമില്ല. ഹിന്ദിയിൽ ഭായി എന്ന് പറഞ്ഞു, സഹോദരനാണ് ഭായി. അതായത് ഈ മദർ തെരേസസ് മിഷൻ, ഞാൻ കുറച്ചു കാലം അവരോടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഈ പുരുഷന്മാരെല്ലാം എല്ലാവരും പരസ്പരം വിളിക്കുന്ന ബ്രദർ എന്നാണ്, അവർ മറ്റുള്ളവർ വിളിക്കുന്ന ബ്രദർ എന്നാണ്, അവർ അച്ഛന്മാരല്ല, അവർ നമ്മളെ വിളിക്കുന്ന ബ്രദർ എന്നാണ്, നമ്മൾ അവരെ വിളിക്കുന്ന ബ്രദർ. ഒരൊറ്റ വാക്കേ ഉള്ളൂ അവിടെ, എന്താണ് ബ്രദർ, ആർക്കും പരാതിയില്ല, എല്ലാവരും ബ്രദർ. നല്ലൊരു രീതിയാണെന്ന് എനിക്കുള്ളൂ. അവരിപ്പോ എന്നെ കണ്ടാലും ബ്രദർ എന്നേ വിളിക്കത്തുള്ളൂ, സ്വാമിന്നും വിളിക്കത്തില്ല. അന്ന് കണ്ടിട്ടും പരിചയമുള്ളവരൊക്കെ ബ്രദർ എന്നേ വിളിക്കത്തുള്ളൂ. അത് നല്ലതാണ്, സ്വാമി എന്ന് വിളിക്കണമെന്ന്. പിന്നെ കുറെ കാലമൊക്കെ ഇങ്ങനെ ഒരു പരമ്പരയായി പറഞ്ഞു വന്നു, പക്ഷെ ഈ കാലമൊക്കെ മാറുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരണം, മാറുന്നതും നല്ലതാണ്. അതുകൊണ്ട് ഇപ്പോഴേക്ക് അതൊക്കെ തുടങ്ങുന്ന നല്ലതാണ്. എങ്ങനെ? ആ അങ്ങനെ പ്രസിദ്ധീകരിച്ച് പിന്നെ അങ്ങനെ തന്നെ പോകണം, അത് ടെക്നിക്കലാണ്, ലീഗലാണ്. അതുകൊണ്ടല്ലേ ഞാനും ഇപ്പൊ ഒപ്പിടുന്നത്, സ്വാമി എന്നെഴുതിയിൽ ഒപ്പിടുന്നു, രേഖ ആയിപ്പോയി. അപ്പൊ അത് രേഖ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റാണ്. അങ്ങനെയുള്ള സാധനം, പക്ഷെ നമ്മുടെ വ്യവഹാരത്തിൽ സംസാരിക്കുമ്പോഴും മറ്റുമൊക്കെ അത് ലീഗലല്ലല്ലോ. സംസാരിക്കുമ്പോൾ ഒരാൾ എന്നെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നം, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കത് കേട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്, എനിക്കത് കേട്ട് ശീലമുള്ളതുകൊണ്ട് എനിക്ക് ഞാനതുമായിട്ട് പരിചയപ്പെട്ടു. ആദ്യമായിട്ട് നമ്മൾ അച്ഛനാ എന്തോന്നും നമ്മൾ ഒന്ന് ഞെട്ടത്, സ്ഥിരം ഇത് കേൾക്കുമ്പോൾ ഓക്കെ, അതങ്ങ് ആ അറപ്പങ്ങ് മാറും, അത് അങ്ങനെയാകാം, അതിൻ്റെ ദോഷമൊന്നുമില്ല എന്ന് പറയും. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്വാമി എന്നൊക്കെ വിളിക്കുന്നത്. എന്താ ശരി, അതൊക്കെ ആയിപ്പോയി.